അജാതശത്രു ഗാർഗ്യ സംവാദം. അജാതശത്രു എന്ന രാജാവ് ഗാർഗ്യ ബ്രാഹ്മണൻ ആത്മതത്വത്തെ ഉപദേശിക്കുന്നു. ഇവിടെ ഗാർഗ്യൻ അജാതശത്രുവിനെ ഉപദേശിക്കുന്നതിന് വേണ്ടി വന്നതാണ്. ഗാർഗ്യൻ ഇവിടെ പറഞ്ഞതെല്ലാം ആത്മോപാസനയെ കുറിച്ചാണ്. ഞാൻ സൂര്യനിലുള്ള ആത്മാവിനുപാസിക്കുന്നു, ചന്ദ്രനിലുള്ള ആത്മാവിനുപാസിക്കുന്നു, പക്ഷെ ഒന്നും ആത്മ ബോധത്തിന് ഉപകരിക്കില്ല. ഉപാസനയ്ക്കതാകാം. ആത്മതത്വത്തെ വെളിപ്പെടുന്നതിന് വേണ്ടി ഇവിടെ തിരിച്ച് അജാതശത്രു ഗാർഗ്യനെ ഉപദേശിക്കുന്നു. സാധാരണ ഉപനിഷത്തിൽ സന്ദർഭങ്ങളിലെല്ലാം ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നതിന് സുഷുപ്തിയെ ദൃഷ്ടാന്തമായി ചർച്ച ചെയ്യും. സുഷുപ്തിയിൽ അതെങ്ങനെയാണോ അതുപോലെ. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയും. അവിടെ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർണങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കുന്നു? ഇന്ദ്രിയങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? മനസ്സിനെന്ത് സംഭവിക്കുന്നു? അവിടെ ശേഷിക്കുന്ന എന്ത്? അതാണ് ആത്മാവ്. അതെന്തുകൊണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നു? കാരണം അവിടെ ഒരു ജീവൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന പ്രാണൻ, അതാണോ പരമാർത്ഥം എന്ന സംശയം വരാം. മുഖ്യമായും അതിനെ പ്രാണാദി സംഘാതത്തെ ആണെന്ന് പറഞ്ഞത്. സംഘാതേവ അസ്തുഭോക്ത കിം വ്യതിരിത്ത കൽപ്പനയ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. അവിടെ ആത്മാവ് സംഘാതമായി കൂടെ പ്രാണൻ, കാരണം പ്രാണന്റെ പ്രവൃത്തി അവിടെ പ്രത്യക്ഷ നിഷ്ഠമാണ്. ഉറങ്ങുന്നവന് നോക്കിയാൽ അറിയാം അവിടെ പ്രാണ ചലനങ്ങൾ, ശ്വാസോച്ഛ്വാസം. അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത്. ഇവിടെ അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു, അതാണ് ഇവിടെ യുക്തി പറഞ്ഞത്. അതായിരുന്നു ആത്മാവെങ്കിൽ ബൃഹൻ, പാണ്ഡരവാസ, സോമ, രാജ ഈ ശബ്ദങ്ങൾ കൊണ്ട് പറയുമ്പോൾ അത് കേട്ട് പ്രതികരിച്ചത് അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ഉണർന്നിരിക്കുന്ന ഒരാളെ സംബോധന ചെയ്താൽ അയാൾ കേൾക്കും, തിരിച്ച് സംസാരിക്കുകയോ പ്രതികരിക്കുകയോ എല്ലാം ചെയ്യും. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ സാധാരണ ശബ്ദാദികളെ ഗ്രഹിച്ച് സംവേദനവും പ്രതിസംവേദനവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് ഉപാധിയോടുകൂടി അത് പ്രാണനല്ല എന്നിവിടെ തെളിയിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കേട്ടു. അതിനാണ് പ്രാണനല്ല അല്ലെങ്കിൽ പ്രാണാദി സംഘാതമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള യുക്തികളാണ് മുമ്പ് പറഞ്ഞത്, വീണ്ടും അത് പറയുന്നു. ആരാണ് അവിടെ ഭോക്താവായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയുന്നവനായിരിക്കുന്നത്. താഴെ പറയുന്നു, അത് ആപേഷണിത കർണൈസ രാജൈവ സജീവി സാർത്ഥം സഭുക്തേഹേതി ഗമ്യത. അവിടെ ഒരുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചിട്ട് കേട്ടില്ല, വിളിച്ചാലും കേൾക്കാം, പക്ഷെ അതിന് ശബ്ദം കൂട്ടി വിളിക്കേണ്ടി വരും. സാധാരണതയും വിളിച്ചിട്ട് കേൾക്കുന്നില്ല. പിന്നെ എന്താണ് ആപേഷണ, കുലുക്കുന്നു, ശരീരത്തിൽ കുലുക്കി വിളിക്കുന്നു. ഗാഢനിദ്രയിൽ നിന്നും ഒരുവനെ ഉണർത്തത്തക്ക രീതിയിൽ ശബ്ദവും ബഹളവും എല്ലാം ഉണ്ടാക്കി ഉണർത്തുന്നു. അപ്പൊ ഒരാൾ ഉണരുന്നു എങ്ങനെ? അസൗ ഉദ്ധിത കരണി സഹ. ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സുണരുന്നു, ഇന്ദ്രിയങ്ങൾ ഉണരുന്നു, ശരീരത്തിൽ ക്രിയ, വ്യാപാരം, പ്രവൃത്തി വരുന്നു. അപ്പോൾ ആരോ ഒരാളവിടെ ഉണരുന്നുണ്ട്, അത് അതുവരെ ഉണർന്നിരുന്ന ആളല്ല. അതുവരെ ആരോ ഉണർന്നിരുന്നു? പ്രാണൻ. എങ്ങനെ ഉണരുന്നു? രാജൈവ സജീവി സാർത്ഥം. എങ്ങനെയാണ് ഒരു രാജാവ് അമാത്യന്മാരോടും സേനയോടും പൗരജനങ്ങളോടും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത്? പൊതുസ്ഥലത്ത് രാജാവ് ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല, എപ്പോഴും കൂടെ ആളുകളാണ്. അതുപോലെ ഇവിടെയും ആരോ ഒരാൾ പ്രത്യക്ഷമാകുന്നു. ഉത്ഥിത കർണൈ സഹ, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്ന് സഭുക്തെ ഹേതി ഗമ്യത. അങ്ങനെ ഉണർന്നു വരുന്നവനാണ് ആത്മാവ്, പ്രാണനല്ല. മൃതകൽപ്പം ഇമം ദേഹം സ്വചിത്ത ആവേശയന്നിവ ജ്വലന്നിവ സമുദ്ധത്വവും യേസ ഭുക്തേതി ഗമ്യത. ആരാണ് അവിടെ ആത്മാവ്? അതുവരെ ഈ ഉണർത്തുന്നതുവരെ മൃതകൽപ്പം ഇമം ദേഹം, ശവശരീരം പോലെയായിരുന്നു ഈ ദേഹം. ശവശരീരം പോലെ എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണവുമില്ല, വിളിച്ചിട്ടും പ്രതികരിച്ചില്ല. ആ ശരീരത്തെ നശിപ്പിച്ചാൽ കൂടി നശിക്കും, ആ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ നശിച്ചു, വേഗത്തിൽ നശിപ്പിച്ചാൽ മതി. അതാണ് മൃതകൽപ്പം ഇമം ദേഹം. അഗാഢനിദ്രയിൽ ശവശരീരം പോലെ അത് സ്വചിത്ത ആവേശയന്നിവ, ബോധം അതിൽ ആവേശിച്ചതുപോലെ, അതിൽ വ്യാപിച്ചതുപോലെ, പ്രസരിച്ചതുപോലെ, അതുവരെ ഇല്ലാതിരുന്ന ഒന്ന് അതിലേക്ക് കടന്നു വന്നതുപോലെ ശരീരം സമുദ്ധത്തോ പറയുന്നു. ആ ഉറങ്ങിക്കിടക്കുന്ന ആ ശരീരത്തെ നാലോ അഞ്ചോ പേര് വിചാരിച്ചാലും ഉയർത്താൻ കഴിയില്ല, അത്രയും ശക്തി ആവശ്യമാണ്. അനേകം പേരുടെ കായിക ശക്തി കൊണ്ട് മാത്രമേ അതിന് ഉയർത്താൻ കഴിയൂ. അങ്ങനെയുള്ള ശരീരത്തെ ആരുടെയും സഹായമില്ലാതെ ഉയർത്തുന്നു. അവിടെ ആരാ സഹായിച്ചത്? മറ്റാരും ഇവിടെ സഹായിക്കാനല്ലോ ഇത്രയും ഭാരമുള്ള വസ്തുവിനെ. ഏ സമുദ്ധത്വം ആരാണ് ഉയർത്തിയത്? നമുക്ക് നിസ്സാരമായി തോന്നുന്നു, നിസ്സാരമല്ല. വളരെ പേര് ശ്രമിച്ചു ഉയർത്തേണ്ട ഒരു ശരീരത്തെ ആരുടെയും സഹായമില്ലാതെ ക്ഷണത്തിൽ ഉയർത്തി. അപ്പൊ ആ ശക്തി എവിടുന്നാ വന്നത്? പ്രാണനാണ് ഉയർത്തിയെന്ന് പറയാൻ കഴിയില്ല, കാരണം പ്രാണൻ മുമ്പ് അവിടെയുണ്ട്. പ്രാണൻ ആ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടും ഈ ശരീരത്തെ ഉയർത്താൻ കഴിഞ്ഞില്ല. ഇത് യാതൊരു ശ്രമവും കൂടാതെ അനായാസമായ ആ ശരീരത്തെ ഉയർത്തി. സഭുക്ത, അതാണ് ആത്മാവ്. അതുകൊണ്ട് ഈ സംഘാതത്തിൽ നിന്നെല്ലാം വേറിട്ട്, അതാണ് ഇവിടെ പറയുന്നത്. ആ സംഘാതത്തിലുള്ള ഒന്നിനും അതിനുള്ള ശേഷിയില്ല. പ്രാണനില്ല, കൈക്കും കാലിനും ഒന്നും ആ ശേഷിയില്ല. സാധാരണ മനുഷ്യൻ വിചാരിക്കും എന്താണ്, കൈ കൊണ്ട് കാലുകൊണ്ട് പ്രാണശക്തി കൊണ്ട് എന്താണ് എണീറ്റത്, ശരീരം ഉയരുന്നത്, അതെല്ലാം അവിടെ നേരത്തെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ജ്വലന്നിവ ആവേശന്നിവ എന്നാണ്. ജ്വലിക്കുന്നത് പോലെ ഒരു പ്രഭ, ഒരു പ്രകാശം ആ ശരീരത്തിൽ വ്യാപിക്കുന്നു. അതൊരു ദീപത്തോട് ഉപമിച്ച് പറയുകയാണ്. ഒരു വിറക് കഷ്ണം, അതിൽ പ്രകാശമില്ല, ഉഷ്ണമില്ല, ഒന്നുമില്ല. പക്ഷെ അഗ്നിയുടെ ഒരു സ്ഫുരണം അതിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് പ്രകാശിക്കും, ഉടനെ അതിന്റെ സ്വഭാവം മാറുന്നു. അതുപോലെ ജഡസമമായിരുന്ന ഈ ശരീരം, അതിൽ ഒരു പ്രകാശം വ്യാപിച്ചപ്പോൾ, ഒരു ജ്വലനം അതിൽ സംഭവിച്ചപ്പോൾ അത് ഉയർന്നു. ആ പ്രകാശം എവിടെ നിന്ന് വന്നു? അതാണ് ആത്മാവ്. അല്ലാതെ ഈ സംഘാതമല്ല. അത് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രാണൻ തന്നെയാണ് ആത്മാവ്, പ്രാണൻ അപ്പുറം ആത്മാവില്ല എന്ന ധാരണയെ മാറ്റുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഉറങ്ങിക്കിടക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയി പറയുന്നത്. അതിസംഘാതമല്ല എന്നുള്ളതിനാണ് അടുത്ത് ഭാഷ്യത്തിൽ വ്യക്തി പറയുന്നത്, തഥാ ശബ്ദാദി പടു മാന്ദ്യാദികൃത അസ്ഥിജായം വിശേഷോ യസ്മാത് സ്പർശമാത്രേണ പ്രതിബുദ്ധ്യമാനം പുരുഷം സുപ്തം പാണിന ആപേഷം ആപിഷ്യ ബോധയാൻ ചക്കാര അജാതശത്രുഹു. ഇവിടെ അജാതശത്രു നേരിട്ട് പോയി സ്വയം അതിനെ ബോധ്യപ്പെടുത്തുകയാണ് ഗാർഗിനെ. എങ്ങനെ? ശബ്ദാദി പടു മാന്ദ്യാദി കൃത, അവിടെ വ്യത്യാസമുണ്ട്. ശബ്ദം, സ്പർശം, മൃദുവായ ശബ്ദം അതുകൊണ്ട് ഉണരുന്നില്ല, മൃദുവായ സ്പർശം അതുകൊണ്ട് ഉണരുന്നില്ല. അതിൽ മാന്ദ്യം, പടു മാന്ദ്യം, അത് തന്നെ ഒന്നുകൂടി തീവ്രമാകുന്നു. ശബ്ദം ഉച്ചത്തിലൊന്ന് അലറിയാൽ ഇവിടെ ഞെട്ടി എണീക്കുന്നു, ശക്തമായിട്ടൊന്ന് തട്ടിയാൽ എണീക്കുന്നു. ഇപ്പൊ ശബ്ദം കൊണ്ട് എണീക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, സ്പർശിക്കുമ്പോൾ എണീക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ടെന്നാണ്. ശബ്ദസ്പർശാദികളുടെ പടുത്തും അതിപടുത്തും മാന്ദ്യം അതിമാന്ദ്യം ആ നിദ്രയുടെ സ്വഭാവം അനുസരിച്ച്, ഇതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ആ ബോധത്തിൽ ഇവിടെ വ്യത്യാസം വരും, ഉണരുന്നു. അസ്ഥിചായം വിശേഷവും ഇത് നമുക്ക് പ്രത്യക്ഷമായി അറിയാവുന്ന കാര്യമാണ്. ഉറങ്ങുന്നവനെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ, അസ്മസ്പർശ മാത്രേണ പ്രതിബുദ്ധിമാനം സ്പർശിച്ചു ശബ്ദിച്ചു ഉണരുന്നില്ല. പുരുഷം സുപ്തം പാണിന അപേഷം അപിഷ്യ അപിഷ്യ, കൈകൊണ്ട് പതുക്കെ സ്പർശിച്ച് പിന്നെ ഒന്നുകൂടി കടുത്തതായി. അങ്ങനെ ക്രമേണ ക്രമേണ, അല്ലെങ്കിൽ പതുക്കെ കുലുക്കി കുലുക്കി കൊണ്ടെത്തുന്നു. ബോധയാഴ്ചക്കാര അജാതശത്രു, അങ്ങനെയാണ് അജാതശത്രുവിടെ ഉറങ്ങിയാണ് ഉണർത്തിയത്. തസ്മാ ആപേഷണേന പ്രതിബുബുധേ ജ്വലന്നിവ സ്മുരന്നിവ കുതശ്ചിത് ആഗതൈവ പിണ്ടഞ്ചപൂർവ വിപരീതം ബോധചേഷ്ട ആകാര വിശേഷാതിമത്വനാപാദയൻ സോന്യോസ്തി ഗർഗഭിമത ബ്രഹ്മഭ്യോ വ്യതിരിക്തൈതി സിദ്ധം. തസ്മാത് ആപേഷണേന പ്രതിബുബുധേ, ഏതൊരുവനാണോ ആ ഗാഠനിദ്രയിൽ നിന്ന് ആ സ്പർശനം കൊണ്ട് ഉണർന്നത്, അതെങ്ങനെ ജ്വലന്നിവ, ആദ്യം ഒരു സ്ഫുരണം പോലെ ബോധത്തിന്റെ ഒരു സ്ഫുരണം അവിടെ അനുഭവപ്പെടുന്നു. ജ്വലന്നിവ സ്ഫുരന്നിവ, പിന്നീട് അത് പ്രകടമാകുന്നു. ആരാണോ തന്നെ കുലുക്കി ഉണർത്തിയത്, ഏത് ശബ്ദമാണോ കേട്ടത്, അതിനെല്ലാം തിരിച്ചറിയുന്നു. അഗ്നി ഒരു ദീപത്തെ ഒരു വിളക്കിലേക്ക് ജ്വലിപ്പിക്കും പോലെ ആദ്യം ആ ഇന്ധനത്തിലേക്ക് അത് ജ്വലിക്കുന്നു, പിന്നെ അത് പ്രകാശിക്കുന്നു, കൂടുതൽ വ്യക്തമാകുന്നു. അതുപോലെ ഇവിടെ എന്താണ്, കുതശ്ചിത് ആഗതൈവ, ഒരാളെവിടെ ഒരു ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്നത്, ആ ശരീരത്തിൽ തന്നെ തിരിച്ചു വരുന്നു, എവിടെയോ പോയിരുന്നു, എവിടെ പോയിട്ട് വന്നതുപോലെ. എവിടെ പോയത്? സ്വസ്വരൂപസ്ഥിതനായിരുന്നു, നിർവിശേഷനായിരുന്നു. അടുത്ത് പറയുന്നത്, ആ സ്ഥിതിയിൽ നിന്ന് വീണ്ടും ഈ ദേഹാദി സംഘാതത്തിലേക്ക് ഒരു ബന്ധത്തെ ഉണ്ടാകുന്നു. ഈ ദേഹാദി സംഘാതത്തെ, മനസ്സിനെ, കർണങ്ങളെല്ലാം ചൈതന്യവത്താക്കുന്നു, അതിനെ ചൈതന്യവത്താക്കി സ്വയം പ്രകാശിക്കുന്നു, സർവത്തെയും ബോധിപ്പിക്കുന്നു, സ്വയം ബോധിക്കുന്നു. അസ്ഫുരണം, അഹം എന്നുള്ള സ്ഫുരണം, ഞാൻ എന്നുള്ള സ്ഫുരണം, ഈ സ്ഫുരണത്തിലൂടെ തന്നെ അറിയുന്നു ഞാൻ. തന്റെ മുമ്പിലുള്ള സർവത്തിനെ അറിയുന്നു. അപ്പോ കാണുന്നവൻ തോന്നുന്നു കുതശ്ചിതാകത് ഇവിടെ നിന്ന് വന്നതുപോലെ. എവിടെ അതുവരെ ആയിരുന്നു എന്നറിയാൻ കഴിയുന്നില്ല, പക്ഷേ മറ്റെവിടെ നിന്ന് വന്നതുപോലെ. പിണ്ടഞ്ച പുറു വിപരീതം, അതുവരെ ഉണ്ടായിരുന്ന ശരീരമല്ല, അതിൽ നിന്നെല്ലാം മാറ്റുന്നു ആ ശരീരത്തെ. ആ ശരീരത്തിലേക്ക് വ്യാപിച്ച ചൈതന്യം ബോധ ചേഷ്ട ആകാര വിശേഷാതിമത്വേന, പെട്ടെന്ന് ആ ശരീരത്തിൽ ബോധം വരുന്നു. പിന്നീട് സ്പർശിക്കാതെ തന്നെ അറിയുന്നു. ചേഷ്ട ചലനം വരുന്നു, എഴുന്നേൽക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു. ആകാരം ശരീരമെന്നങ്ങനെയല്ല, ഒറ്റക്കിടപ്പായിരുന്നു. അപ്പോൾ ആ ശരീരത്തിന്റെ രൂപം തന്നെ മാറി, നിൽപ്പും നടപ്പുമെല്ലാം വന്നു. അപ്പോൾ അതെ, ഇതെല്ലാം ആ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആരാണ്? എവിടെ നിന്നോ കടന്നു വന്നതുപോലെ ആ ശരീരത്തിൽ കടന്നു വന്നതാരാണ്? സോ അന്യോസ്ഥി, അത് ഈ ശരീരമല്ല, പ്രാണനല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല. അതുകൊണ്ട് ഇതിനെയൊന്നും ഒരിക്കലും ആത്മാവായി ധരിക്കരുത്. ഇതിനെല്ലാം ജീവസ്ഫുരണത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആത്മാവ്. സോ അന്യോസ്ഥി, അവൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഗാർഗഭിമത ബ്രഹ്മഭ്യോ വ്യതിരിക്ത, ഗാർഗി പറഞ്ഞല്ലോ ഞാൻ സൂര്യനിൽ ഉപാസിക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രനിൽ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞു, അതൊന്നുമല്ല. ഗാർഗി അറിഞ്ഞതിന് അപ്പുറമുള്ളതാണ്. അപ്പൊ ഗാർഗിന്റെ അറിവ് മോശമായിരുന്നില്ല, കാരണം ഗാർഗിൻ തന്റെ അറിവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാ പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ടാണ് ഗാർഗ്യൻ പറഞ്ഞത്. പക്ഷേ അത് പോരാ, അവിടെ തന്നിൽ ഇരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞില്ല, തന്റെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞില്ല. ഇപ്പോ ഗാർഗ്യൻ ബോധ്യപ്പെടുത്തിയ ആ ബ്രഹ്മം അത് വലുതാണ് എങ്കിലും സ്വസ്വരൂപമായി അതിനെ ധരിച്ചില്ല. അതുകൊണ്ട് ഗാർഗ്യൻ വെളിപ്പെടുത്തിയതിൽ നിന്നും ഭിന്നമായ സ്വസ്വരൂപം അതിനെ സുഷുപ്തിയിലൂടെ മനസ്സിലാക്കണം എന്ന്. ആ സ്വസ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് ജാഗ്രത സ്വപ്നമൊന്നും പര്യാപ്തമല്ല. എന്തുകൊണ്ട്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒന്നും അതിന്റെ ആ നിർവിശേഷ രൂപം വ്യക്തമല്ല. ശ്രവണത്തിലും മനനത്തിലും വ്യക്തമല്ല. അതിന്റെ നിർവിശേഷമായ രൂപം അത് സുഷുതിയിലേ ഉള്ളൂ. സുഷുതിയെ കുറിച്ച് ചിന്തിച്ചാലേ അത് വ്യക്തമാകും. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എന്തുകൊണ്ട് വ്യക്തമല്ല? കാരണം ജാഗ്രതത്തിലും സ്വപ്നത്തിനെല്ലാം ഇവിടെ പറഞ്ഞത് ജ്വലന്നിവ സ്ഫുരന്നിവ കുതശിതാകതൈവ, അങ്ങനെയാ ജാഗ്രതത്തിലും സ്വപ്നത്തിലും രൂപപ്പെടുന്നത്. അത് മാത്രമല്ല ബോധം ചേഷ്ട ആകാരം ഇതെല്ലാം ഇവിടെ മാറിപ്പോകുന്നു. സുഷുതിയിലെ ബോധമല്ല ഇവിടുത്തെ ബോധം, അവിടെ കേവലം നിർവിശേഷമായ ബോധം. അതില്ലാതെ നിർവിശേഷമായ ബോധത്തെ എങ്ങനെ മനസ്സിലാക്കും? ജാഗ്രതയിൽ അങ്ങനെയല്ലല്ലോ. ജാഗ്രതയിൽ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്ന ഈ ബോധമല്ലാതെ വേറൊരു ബോധമില്ല. ഈ ശരീരത്തോട് താതാമ്യപ്പെട്ട് ഈ ശരീരത്തിൽ ചേഷ്ട പ്രവൃത്തികളെ പ്രദാനം ചെയ്യുന്ന ഈ ബോധമല്ലാതെ വേറൊരു ബോധമില്ല. പിന്നെ എങ്ങനെ നിർവിശേഷമായ ബോധത്തെ മനസ്സിലാക്കും? ശരീരവും മനസ്സും എല്ലാം നാനാ ആകാരത്തെ പ്രാപിക്കുന്നുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിലൊന്നും ചിന്തിക്കാം, മനനം ചെയ്യാം, തത്വത്തെ ശ്രവണം ചെയ്യാം. പക്ഷെ ആ നിർവിശേഷതയെ ബോധ്യപ്പെടണമെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? അത് അന്യോസ്ഥി, അത് ഇതല്ല. ഇനി അതല്ലാതെ മറ്റൊരു സ്ഥാനമല്ല ഈ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ മറ്റൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ അജാതശത്രു ഗാർഗിനെ അത് കാണിച്ചു കൊടുക്കണം. കാരണം സ്വസ്വരൂപ തത്വത്തെ വെളിപ്പെടുത്തുകയാണ് ഉദ്ദേശം, ആത്മതത്വത്തെ വെളിപ്പെടുത്തുക. അത് എവിടെയെങ്കിലും സ്പഷ്ടമാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. അതാണ് അജാത ശത്രു ആഗ്രഹിക്കുന്നു. അത് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ ഒന്നും സ്പഷ്ടമല്ല, കൂടിക്കലർന്നിരിക്കുന്നു. ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്ത മിഥുനീകരണം ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം മിഥുനീകരണം സംഭവിക്കുന്നു, അധ്യാസം സംഭവിക്കുന്നു. സുഷുതിയിലതില്ല. അതുകൊണ്ട് പറയാം, എന്താണ് അത് അന്യനാണ്? അന്യനാണെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഇല്ലാത്തയാളെന്നുള്ള അർത്ഥത്തിലല്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇരിക്കുന്നവൻ തന്നെയാണ് അവിടെയുള്ളത്. ഒരാൾ തന്നെ മൂന്ന് സ്ഥാനത്ത് ഇരിക്കുന്നെങ്കിലും സുഷുതിയിലിരിക്കുന്നവൻ എന്തുകൊണ്ട് അന്യനാകുന്നു? കാരണം ബോധ ചേഷ്ട ആകാര വിശേഷങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നുണ്ട്. ഈ ബോധചേഷ്ടാകാര വിശേഷങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ജാഗ്രത പുരുഷനെയും ജാഗ്രതത്തിലെ വിശ്വനെയും സ്വപ്നത്തിലെ തേജസ്സിനെയും എങ്ങനെ നിർവിശേഷമായി ഗ്രഹിക്കാൻ കഴിയും? കാരണം ഈ ബുദ്ധി തന്നെ വിശേഷരൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞു. വിശേഷരൂപത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ ബുദ്ധിക്ക് ഈ വിശേഷത്തിൽ നിന്ന് നിർവിശേഷത്തെ എങ്ങനെ വേർതിരിക്കണം കഴിയും? അതിന് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ചാലേ മതിയാകും. അതുകൊണ്ട് സുഷുപ്തിയാണ് പരിഹാരമെന്നല്ല പറയുന്നത്. തത്വശ്രവണത്തിലും തത്വവിചാരത്തിലും ജാഗ്രത സ്വപ്നങ്ങളെ അപേക്ഷിച്ച് സുഷുപ്തിക്കാണ് പ്രാധാന്യം. ആത്മതത്വത്തിന്റെ നിർവിശേഷതയെ മനസ്സിലാക്കും. മറിച്ച് പല കാര്യങ്ങളും ഇവിടെയും മനസ്സിലാക്കാം. അത് സത്താണ്, അതിവിടെ മനസ്സിലാക്കുന്നു. ചിത്താണ്, അതിവിടെ മനസ്സിലാക്കുന്നു. അത് ആനന്ദമാണ്. ഇതെല്ലാം ഈ ജാഗ്രത അനുഭവത്തിൽ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യദാനന്ദമാണെന്ന നമ്പർ. പക്ഷെ നിർവിശേഷമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? അത് നിർവിശേഷ സ്വരൂപനായി താൻ മാറുന്നു എന്ന് ബോധ്യപ്പെട്ടാലേ മനസ്സിലാവും. സുഷുപ്തിയിലേക്ക് ജീവൻ കടക്കുമ്പോൾ, അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സുഷുപ്തിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, ആ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്ന എന്താണ്? അത് നിർവിശേഷമായിരുന്നു. അതിൻ്റെ വിശേഷഭാവങ്ങൾ എങ്ങനെയാണ്, നിർവിശേഷം എങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലായത്. അതുകൊണ്ട് ഈ ജാഗ്രതയിൽ ബ്രഹ്മത്തെ എങ്ങനെയെല്ലാം വർണ്ണിച്ചാലും ശരി, അത് ബൃഹത്താണ്, വലുതാണ്, അത് സൂര്യനും ചന്ദ്രനുമാണ്, സർവവുമാണ് എന്നെല്ലാം വർണ്ണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ വ്യതിരിക്ത അത് സിദ്ധമാകുന്നത് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. പക്ഷെ സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ സ്വാഭാവികമായും ചെന്നെത്തുന്നത് പ്രാണനിലായിരിക്കും. സ്വന്തം സുഷുപ്തിയെക്കുറിച്ച് എന്താ ചിന്തിക്കാൻ? കാരണം അവിടെ ചിന്തയും മനസ്സും ഒന്നും എത്തുന്നില്ല. അതിനെക്കുറിച്ച് പരമാവധി ചിന്തിക്കാമെന്നുള്ള എന്താണ്? മനസ്സ് പ്രവർത്തിക്കാതിരുന്നിടം, ഒന്നും അറിയാതിരുന്നിടം. എന്നാൽ താൻ നശിക്കാതിരുന്ന ഒരു സ്ഥലം, തനിക്ക് നാശം മരണം സംഭവിക്കാതിരുന്നത് അങ്ങനെ ഒരു സ്ഥാനം. മരണം അല്ലെങ്കിൽ നാശം എന്ന് പറയുന്നത് പരിണാമമാണ്, മാറ്റമാണ്. അത് ശരീരത്തെ സംബന്ധിച്ചായാലും ശരി, ജീവനെ സംബന്ധിച്ചായാലും ശരി, അതൊരു പരിണാമമാണ്. ഒരു വൃക്ഷം നശിക്കുന്നു, അയാളത് ഉണങ്ങി ശുഷ്കിച്ച് ദ്രവിച്ച് മണ്ണിനോട് ചേരുന്നു, അല്ലെങ്കിൽ കത്തി നശിച്ച് അമ്പലായിത്തീരുന്നു. എന്തായാലും അവിടെ സംഭവിക്കുന്നത് മരണം പരിണാമമാണ്, അല്ലാതെ ഒരു മരണമില്ല. നാശം, എല്ലാ നാശങ്ങളും പരിണാമമാണ്. അവിദ്യാനാശം ഒഴികെ അത് പരിണാമമല്ല. അജ്ഞാനനാശം ഒഴികെ സർവ്വതും പരിണാമമാണ്. സുഷുപ്തിയിൽ അവിടെ തനിക്ക് നാശം സംഭവിക്കുന്നില്ല, തനിക്ക് നാശം സംഭവിക്കുന്നില്ല, മറ്റുള്ളതിനൊക്കെ നശിക്കുന്നു എന്ന് പറയാം. കാരണം അവിടെ ഇന്ദ്രിയമില്ല, മനസ്സില്ല, ഒരു കർണങ്ങളുമില്ല, ശരീരമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? അതൊക്കെ നശിക്കുന്നു. അങ്ങനെ പല ഭാഗത്തും പറയും. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് പരിണാമം സംഭവിക്കുന്നു എന്നാണ്. ബോധത്തിന് പരിണാമം സംഭവിക്കുന്നു, ചേഷ്ട ശരീരചേഷ്ടയ്ക്ക് വന്ന് ശരീരത്തിന്റെ ആകാരത്തിന് മാറ്റം സംഭവിക്കുന്നു. ഓടുന്നതും ചാടുന്നതും പോലെയാണോ സുഷുപ്തിയിൽ ശരീരത്തിന്റെ സ്ഥിതിയല്ല, ആകാരത്തിന് മാറ്റം സംഭവിച്ചു. അവിടെ പ്രാണചലനമേ ഉള്ളൂ, മറ്റ് ചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ചേഷ്ടയ്ക്ക് മാറ്റം സംഭവിച്ചു. ഈ ബോധം, ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധം അവിടെ പ്രവർത്തിക്കുന്നുമില്ല. ബോധത്തിന് പരിണാമം സംഭവിച്ചു ഇവിടത്തെ ഈ ബോധത്തിൽ. അതുകൊണ്ട് പറയാം ഇതെല്ലാം അവിടെ നശിച്ചിരിക്കുന്നു. അങ്ങനെ പലയിടത്തും പറയാറുണ്ട്, അത് പരിണാമം എന്നുള്ള അർത്ഥം. പക്ഷെ ഇവിടെ താൻ നശിക്കുന്നില്ല. താൻ നശിച്ചില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഉണരുമ്പോൾ താൻ സുപ്തനായിരുന്നു, തന്റെ അസ്തിത്വത്തെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് അന്യനാണ്. എല്ലാ പരിണാമത്തിലും അത് പരിണമിക്കാതെ സ്ഥിതി ചെയ്തു. അത് പ്രാണൻ സംഭവിക്കുന്നുണ്ട്, അതാ പറഞ്ഞു വരുന്നു. പ്രാണൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഉറങ്ങുന്നവനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ശ്രുതിയുടെ സഹായം കൂടാതെ, കേവല യുക്തി ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാൽ പരമാവധി ചെന്നെത്താന്നുള്ളത് പ്രാണനാണ്. ഇവിടെ പ്രാണൻ ശേഷിച്ചു. എന്തുകൊണ്ട് ഉറക്കത്തിൽ മരിച്ചില്ല? അവിടെ പ്രാണനുണ്ടായിരുന്നു. ഉറക്കത്തിൽ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ, പ്രാണനും പോയാൽ മരിച്ചു. അതുകൊണ്ട് സാമാന്യ യുക്തിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രാണൻ വരെ എത്തും. എന്നാൽ അതല്ല എന്ന് അടുത്ത് സമർത്ഥിക്കുന്നു. സംഹതത്വച്ച പരാർത്ഥി ഉപത്തി പ്രണസ്യ. പ്രാണനല്ല ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ പരമാവധി, ഒരിക്കലും പ്രാണനല്ല. അതിനപ്പുറം ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അത് പ്രാണനിൽ അവസാനിക്കത്തില്ല. എന്തുകൊണ്ട്? പാരാർത്ഥ്യം. പ്രാണനും ഇവിടെ ജാഗ്രതത്തിൽ ആർക്കു വേണ്ടിയോ പ്രവർത്തിക്കുന്നു, സ്വപ്നത്തിനും അത് തന്നെ. സുഷുപ്തിയിലും പ്രാണൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയാണ്. സംഹതത്വ, അത് സംഹതമായി പ്രവർത്തിക്കുന്നു. പ്രാണാപാന സമാന ഉദാനാദികൾ നമ്മൾ കാണുന്നില്ലേ? ആ സുപ്ത ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനം നടക്കുന്നു, ഓരോ കോശങ്ങളിലും പ്രവർത്തനം നടക്കുന്നു. രക്തചംക്രമണം, നാഡീ വ്യവസ്ഥകൾ, പചനപ്രക്രിയ എല്ലാം വളരെ സജീവമായി അവിടെ നടക്കുന്നു. ഉറങ്ങിയിട്ടല്ലല്ലോ ചിന്തിക്കുന്നു, ഉണർന്നിരുന്നു കൊണ്ട് തന്നെ ചിന്തിക്കുന്നു. വൈദ്യന്മാർ പരിശോധിക്കുന്ന പോലെ ശരീരത്തെ കിഴി മുറിച്ച് പരിശോധിച്ചാലും കാണുന്ന ഇതൊക്കെയാണ് പാരാർത്ഥ്യം. മറ്റെന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി ഈ പ്രാണൻ അവിടെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാണന് വിശ്രമമേ ഇല്ല. ജാഗ്രതയിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, സുഷുപ്തിയിലായാലും ശരി, അവന് പ്രവർത്തിച്ചു തന്നെ തീരണം. ഈ ശരീരത്തിൽ അതിന്റെ ബന്ധം തുടങ്ങി ഈ ശരീരത്തിനുള്ള അതിന്റെ ബന്ധം അവസാനിക്കുന്നതുവരെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് പ്രാണന് മാറിയിക്കാൻ കഴിയും. നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് ഭാഗികമായി പ്രവർത്തനം പിൻവലിക്കാം, പൂർണമായി സാധ്യമല്ല. എന്നുവെച്ചാൽ അത് പരാധീനനായി പ്രവർത്തിക്കുന്നു. ഒരു സ്വാതന്ത്ര്യമില്ല, എന്നാൽ കുറച്ച് വിശ്രമിക്കാം ഈ ശരീരത്തിൽ തന്നെ. അങ്ങനെ വിശ്രമിക്കാൻ പ്രാണൻ തയ്യാറായാൽ അതിന് ശരീരവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകും, മരണം. അത് അല്പം ഒന്ന് വിശ്രമിക്കാൻ തയ്യാറായാൽ ഉടൻ മൂർച്ഛ. എന്നാൽ അവന് വിശ്രമം കിട്ടത്തില്ല. അങ്ങനെ പരവശനായി പ്രവർത്തിക്കുന്ന ഈ പ്രാണൻ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു? പാരാർത്ഥ്യം. അന്യ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒന്ന് പറഞ്ഞല്ലോ, ജ്വലന്യവ സ്ഫുരന്യവ കുതശ്ചിദാഗതൈവ. അപ്പോ ഈ ശരീരത്തെ സജ്ജമാക്കി വെക്കുകയാണ്, അതാണ് പാരാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി ഒരാൾ പിന്നിലുണ്ട്, അയാൾക്ക് വീണ്ടും തിരിച്ചിങ്ങോട്ട് കടന്നു വരണം. ആ ബോധത്തെ ശരീരത്തിൽ പ്രസരിപ്പിച്ച് വ്യാപിപ്പിച്ചുകൊണ്ട് വീണ്ടും ജാഗ്രത സ്വപ്ന വ്യവഹാരങ്ങളിൽ ഏർപ്പെടണം. അയാൾക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുകയാണ്. പ്രാണൻ എങ്ങനെ ആത്മാവാകും? പ്രാണൻ എങ്ങനെ പരമാർത്ഥമാകും? അത് പരാർത്ഥ്യമായതുകൊണ്ട് പരമാർത്ഥമല്ല. ഉദാഹരണം പറയുന്നു, മുമ്പും പല ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഗൃഹസ്യ സ്തംഭാധിപത് ശരീരസ്യ അന്തരുപഷ്ടംഭക പ്രാണ ശരീരാദിഭി സംഹത ഇത്യപൂജാമ. ഒരു വീട്ടിലെങ്ങനെയാണോ തൂണും ഉത്തരവും കഴുക്കോലും പട്ടികയും അല്ല ഓലയും ഭിത്തിയും സ്തംഭാധിപ അതിനെ പിടിച്ചു നിർത്തുന്നതാണ്. അതുപോലെ ശരീരസ്യന്തരുപഷ്ടംഭക ശരീരത്തിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ശരീരത്തിന് മുഴുവൻ വ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ഉപഷ്ടംഭകനായി എന്ന് വെച്ചാൽ അതിനെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഈ സംഘാതത്തെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നവനായി, അതാണ് ഉപഷ്ടംഭകൻ എന്ന് പറയുന്നത്. അതിനെ ബന്ധിപ്പിക്കണം അല്ലേ. ഇങ്ങനെയാണ് തക്ഷകൻ വീടുണ്ടാകുന്നയാൾ ഉത്തരവും കഴുകുവനും എല്ലാം വെച്ച് ആണിയടിച്ച് അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടി എല്ലാം ബന്ധിപ്പിച്ച് ആ സംഘാതത്തെ വേർപിരിയാൻ അനുവദിക്കാതെ ദൃഢമായി നിർത്തുന്നത്. അങ്ങനെ നിർത്തുന്നിടത്തോളം കാലമേ ഉള്ളൂ വീട്. ആ ബന്ധനങ്ങളെല്ലാം വേർപെടുത്തി കഴിഞ്ഞാൽ വീട് പോയി, വീടില്ല. അതുപോലെ ഒരു തക്ഷകനെ പോലെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് തക്ഷകൻ പുറത്തുനിന്ന് വന്നാൽ ഇതൊക്കെ ചെയ്യും. പ്രാണ അങ്ങനെയാണ്. ചൈതന്യത്തെ പോലെ തന്നെ ഈ ശരീരത്തിൽ വ്യാപിച്ചുകൊണ്ട് ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് നടക്കുന്നു. കൈയും കാലിനെയും ഇന്ദ്രിയങ്ങളെയും കരണങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഉപഷ്ടംഭക പ്രാണശരീരാദി സംഹത ഇത്യപൂജാമ. അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഇത് അതിനോടങ്ങ് വിലയിക്കുന്നു, ഏകീഭവിക്കുന്നു. തക്ഷകൻ എന്ന് വെച്ചാൽ വീട് വയ്ക്കുന്ന ആള്, വീട് വെച്ചിട്ട് അയാൾ അവിടെ നിറങ്ങിപ്പോണം. അതിന് അയാൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. ഇതങ്ങനെയല്ല. ഈ പ്രാണൻ ഇതിനെല്ലാം ബന്ധിപ്പിച്ചിട്ട് പ്രാണൻ ഇതിനോടൊപ്പം തന്നെ പോകും. പ്രാണനും ആ സംഘാതത്തിന്റെ ഒരു ഭാഗമായി തീരും. പ്രാണൻ ആ സംഘാതത്തിന്റെ ഭാഗമായി തീർന്നാലേ ഈ സംഘാതം നിലനിൽക്കും. മരണം വരെ അത് നിലനിൽക്കണമല്ലോ. അതുകൊണ്ട് ശരീരാദി സംഹത ഇത്യപൂജാണ്. പ്രാണൻ ശരീരാദികളോട് കൂടിച്ചേർന്നു വേർപിരിക്കാൻ കഴിയാത്ത തരത്തിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ സുഷുപ്തിയെ ജാഗ്രതത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ജാഗ്രത സ്വപ്നങ്ങളെയൊക്കെ നിഷേധിച്ചിട്ട് സുഷുപ്തിയുടെ കേവലമായ സ്വരൂപത്തെ എടുത്ത് കാണിക്കും പല ഭാഗങ്ങൾ. അവിടെ ശരീരമില്ല, പ്രാണനുമില്ല, സംഘാതവുമില്ല, ഒന്നുമില്ല. രണ്ട് തരത്തിലാണ്. ഒന്ന്, പ്രാണൻ ശരീരം ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്, അജാതശത്രു ചെയ്യുന്നു. എന്തിന് പ്രാണന്റെ സ്ഥാനം എന്താണ്, ശരീരത്തിന്റെ സ്ഥാനം എന്താണ് അത് ബോധ്യപ്പെടുത്തൽ. മണ്ഡൂക്യത്തിലും മറ്റും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ ഇതിനെല്ലാം നിഷേധിച്ചിട്ട് പറഞ്ഞു. അവിടെ ഇതൊന്നുമില്ല, പ്രാണനുമില്ല, ശരീരവുമില്ല, ഒന്നുമില്ല. നിറവിശേഷമായ തത്വം മാത്രം രണ്ട് രീതിയിലും മനസ്സിലാക്കുന്നു. ഇവിടെ ആ സംഘാതത്തെക്കുറിച്ച് പറയുകയാണ്, എന്തിന് അത് അല്ല ആത്മാവ് എന്ന് ബോധ്യപ്പെടുത്താം. ആരെ നിയമിവച്ച നാഭിസ്ഥാനിയെ ഏതസ്മിൻ സർവം. അപ്പൊ പ്രാണനെ ആശ്രയിച്ചിട്ടല്ല ഇത് നിൽക്കുന്നത്. രഥം രഥചക്രത്തെ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു നാഭി ആരക്കാലുകൾ, രഥചക്രത്തിൻ്റെ അകത്തുള്ള ആരക്കാലുകൾ, പുറമേ ഒരു പരിധി വൃത്തം, ഇത് പരസ്പരം കൂടിച്ചേർന്നിരിക്കുകയാണ്. ആ നാഭിയിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനത്തിൽ അച്ചുതണ്ട് കടന്നു പോകുന്ന ആ ഭാഗം അവിടെ ഈ ആരക്കാലുകളെല്ലാം ബലമായി ഉറപ്പിച്ചിരിക്കുക. ആരക്കാലുകൾക്ക് മുകളിലൂടെ പരിധി, എന്നാലേ ചക്ര ഉരുളത്തുള്ളൂ. എങ്ങനെയാണോ നാഭിസ്ഥാനത്ത് ഈ ആരക്കാലുകൾ ഉറച്ചിരിക്കുന്നത്, അതുപോലെ അതെന്ന് പറയുന്ന അര നേമി വെച്ച നാഭിസ്ഥാനി ഏതസ്മിൻ സർവം, ആ നാഭിസ്ഥാനീയനായ പ്രാണൻ ആശ്രയിച്ച് ശരീരം എല്ലാം പ്രവർത്തിക്കുന്നു, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പരിണാമ രൂപത്തിലുള്ള മരണം ശരീരത്തിന് സംഭവിക്കാത്തത്. അതുകൊണ്ടാണ് ഉണർന്നു വരാൻ കഴിയുന്നത് ഈ ശരീരത്തിലേക്ക്. കുതസ്ഥിത് ആകദൈവ സ്ഫുരന്യവ ജ്വലന്യവ എന്നെല്ലാം പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ ഈ ശരീരത്തിലേക്ക് വരും? പ്രാണനിൽ ഈ ശരീരത്തെ ദൃഢപ്പെടുത്തിയിരിക്കുന്നു. നാഭിയിൽ ആരക്കാലുകൾ ഉറപ്പിച്ച് പുറത്ത് നേമി പരിധിയെ ബന്ധിപ്പിച്ച് ഈ ചക്രത്തെ കറക്കുന്നത് പോലെ ഈ ശരീരമാകുന്ന ശരീര പ്രാണ മന ഇന്ദ്രിയ സംഘാതമാകുന്ന ഈ ചക്രം, ഈ ശരീരം എല്ലാം കൂടെ ചേർന്നിരിക്കുകയാണ്. രാമനെന്നും കൃഷ്ണനെന്നും എല്ലാം വിളിക്കുന്ന ആ ശരീരം അതൊരു രഥചക്രത്തെ പോലെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉരുണമെങ്കിൽ അവിടെ ആ നാഭി സ്ഥാനത്തുള്ള പ്രാണൻ വേണം. ഒരു ചക്രത്തിന്റെ ആ നാഭിസ്ഥാനം, ആ മധ്യസ്ഥാനം തകർന്നു പോയാൽ പിന്നെ ചക്രമുണ്ടോ? അത് ഉരുളും. ഇപ്പൊ പ്രാണനെ ആശ്രയിച്ചിട്ടെല്ലാം നടക്കുന്നു. നാഭിസ്ഥാനി ഏതസ്മിൻ സർവം, സർവവ്യവഹാരങ്ങളും അതിൽ നടക്കുന്നു. ജാഗ്രതും സ്വപ്നവും സുഷുതിയും എല്ലാം അതിൽ നടക്കുന്നു. ഇപ്പൊ പ്രാണൻ അങ്ങനെ നാഭിസ്ഥാനീയനായിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചിന്തിക്കാൻ കഴിയുന്നത്, ചർച്ച ചെയ്യാൻ കഴിയുന്നത്, ശ്രവിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ജാഗ്രത ഏത്, സ്വപ്നം ഏത്, സുഷുതി ഏത്, ആര് ഏതിനെ കുറിച്ച് ചിന്തിക്കും? തസ്മാത് ഗ്രഹാധിപ സ്വാവിവ സമുദായ ജാതീയ വ്യതിരിക്താർത്ഥ സംഹന്യത്തെ ഇത്യം അവഗച്ഛാമ. അതുകൊണ്ട് വീട്ടിന് പോലെ ഒരു വീടുണ്ടാക്കി ദക്ഷൻ, ആ വീടൊരു സംഘാതമാണ്. വീടെന്താ? വീടിന് വേണ്ടിയാണോ? അതിലൂടെ ചിന്തിക്കുന്നു. സംഘാതം എന്താ? മറ്റൊരു സംഘാതത്തിന് വേണ്ടിയാണോ? അതൊരിക്കലും ആകത്തില്ല. ഒരു വീടൊരിക്കലും മറ്റൊരു വീട് നിർമ്മിക്കാറില്ല, സൃഷ്ടിക്കാറില്ല. ഒരു സംഘാതം ഒരിക്കലും മറ്റൊരു സംഘാതത്തിന് വേണ്ടി ആയിരിക്കില്ല എന്ന് പറയുന്നത് ഗൃഹാധിപ സ്വാവയ സമുദായ ജാതീയ വ്യതിരിക്താർത്ഥം. സ്വാവയവ സമുദായം എന്ന് വെച്ചാൽ വീട്, ഗൃഹാവയവങ്ങൾ നേരത്തെ പറഞ്ഞ തൂണും മറ്റും. സ്വാവയവ സമുദായം എന്ന് പറയുമ്പോൾ വീട്. തജ്ജാതീയമായ അതുപോലെയുള്ള മറ്റൊന്ന്, മറ്റൊരു വീടോ മറ്റെന്തെങ്കിലും അതിനു വേണ്ടിയിട്ടല്ല. ഒരു സംഘാതം മറ്റൊരു സംഘാതത്തിന് വേണ്ടിയല്ല. വ്യതിരിക്താർത്ഥം മറ്റൊന്നിനു വേണ്ടിയാണ്. നമ്മൾ സാധാരണ പറയും, ഞാൻ നിനക്ക് വേണ്ടിയാണ്, നീ എനിക്ക് വേണ്ടിയാണ്. അതൊന്നും ഈ സംഘാതത്തെ സംബന്ധിച്ച് ശരിയല്ല. ഒരു സംഘാതവും ഈ ഞാനും നീ എന്ന് പറയുന്ന എന്താണ്? ഈ സംഘാതത്തെയാണ്. ശരീരവും പ്രാണനും മനസ്സും ഇതെല്ലാം അല്ലാതെ വേറെന്താ തനിക്കറിയാവുന്നത്? ഈ സംഘാതത്തിൽ നിന്നും അസംഹതനായിരിക്കുന്ന ഒരു ആത്മാവിനെ കുറിച്ച് അറിയാമല്ല. പരമാവധി അറിയുന്ന ഈ സംഘാതത്തെയാണ്, ആ സംഘാതത്തെയാണ് ഞാനെന്നും നീ എന്നും പറയുന്നത്. എന്നിട്ട് പറയുന്ന എന്താണ്? ഈ സംഘാതം മറ്റൊരു സംഘാതത്തിന് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടിയാണ്, നീ എനിക്ക് വേണ്ടിയാണ്. കാരണം ഇത് സമാന സ്വഭാവമാണ്. ഒരിക്കലും ഇത് ഒന്നിനും മറ്റൊന്നിനു വേണ്ടിയാകാൻ സാധ്യമല്ല. ഒരു വീടൊരിക്കലും മറ്റൊരു വീട്ടിന് വേണ്ടിയല്ല അത് സംഭവിക്കൂ. അതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് സമുദായ ജാതീയ വ്യതിരിക്താണ്. അത് മറ്റൊന്നിനു വേണ്ടിയാണ്, സംഘാതമല്ലാത്ത ഒന്നിനു വേണ്ടി. സംഹന്യതയെ അതിനുവേണ്ടി ഈ സംഘാതം ഇങ്ങനെ നിലനിൽക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് കുതശ്ചിതാകതയുടെ ഈ സംഘാതം. ശരീര ഇന്ദ്രിയ പ്രാണന്മാർ കൂടി ചേർന്ന ഈ സംഘാതം എന്തിനു നിലനിന്നു സുഷുപ്തിയിൽ? സംഘാതമല്ലാത്ത ഒരുവൻ ഇതിലേക്ക് കടന്നു വരാം. നേരത്തെ പറയുന്നത് ജ്വലൻ ഇവ സ്ഫുരൻ ഇവ എങ്ങനെയാണോ വാർദ്ധക്യത്തിൽ പറഞ്ഞു, എന്താണോ രാജൈവ സജ്ജി സാർത്ഥം, രാജാവ് പരിവാരങ്ങളോടുകൂടി വരുന്നത് പോലെ കടന്നു വരാൻ വേണ്ടിയിട്ടാണോ? അതിനു വേണ്ടിയിട്ട് ഇതവിടെ നിന്നത് ഈ സംഘാതം. അത് കടന്നു വരുമ്പോ നമ്മൾ പറയാം ജാഗ്രതാണ്, അല്ലെങ്കിൽ പറയും സ്വപ്നമായിരുന്നു. അത് കടന്നു പോകുമ്പോ പറയും സുഷുപ്തനായി. അപ്പൊ സംഘാതം ഒരിക്കലും സംഘാതത്തിന് വേണ്ടിയല്ല, വ്യതിരിക്തമായ അസംഹതനായ ആത്മാവിന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി ഇതിങ്ങനെ കുടിച്ചേരും സംഹന്യതേ ഇത്യവും അവഗച്ഛാമ എന്നും മനസ്സിലാക്കണം. ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ, അല്ല വെറുതെ നമ്മൾ ധരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഭൗതികമായി പഠിക്കുന്നത് പോലെ ഉറക്കത്തെ പഠിക്കാൻ വേണ്ടിയല്ല. ഉറക്കമെന്ന് പറയുന്ന അവസ്ഥയല്ല ഇവിടെ ചർച്ചയ്ക്ക് വിഷയം. ജാഗ്രതോ സ്വപ്നോ എന്ന് പറയുന്ന അവസ്ഥകളല്ല ഇവിടെ ചർച്ചയുടെ വിഷയം. ഇതെല്ലാം സംഘാതങ്ങൾ, ഇത് അറിയുമെന്നുള്ള കാര്യങ്ങൾ തന്നെ, കൂടുതൽ ഇതിലറിയാനൊന്നുമില്ല. ജാഗ്രതയിലേക്ക് വരുന്നവന് ജാഗ്രതത്തിനെ അറിയില്ല, സ്വപ്നത്തിലേക്ക് വരുന്നവന് സ്വപ്നത്തെ അറിയാം. ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ച സുഹൃത്തിയെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ അവസ്ഥകളെ മനസ്സിലാക്കുകയല്ല, മറിച്ച് എന്താണ് ഈ അവസ്ഥകളിൽ അസംഹതനായിരിക്കുന്ന ആത്മാവിനെ മനസ്സിലാക്കാൻ വേണ്ടി വ്യതിരിക്താർത്ഥം അതിനുവേണ്ടി ആണ് ഈ സംഘാതം എന്ന് മനസ്സിലാക്കണം. എങ്ങനെ സ്തംഭ കുട്ടിയ തിർണ കാഷ്ടാദി ഗ്രഹാവയമാനം സ്വാത്മജന്മ ഉപജയ അപജയ വിനാശ നാമ ആകൃതി കാര്യ ധർമ്മ നിരപേക്ഷ ലബ്ധസത്താദി തദ്വിഷയ ദൃഷ്ടി ശ്രോതൃ മന്ത്ര വിജ്ഞാതൃ അർത്ഥത്വം ദൃഷ്ട്വാ മന്യാമഹേ തസംഘാതസ്യ ച തഥാ പ്രാണാദി അവയവാനാം തസംഘാതസ്യ ച സ്വാത്മജന്മ ഉപജയ അപജയ വിനാശ നാമ ആകൃതി കാര്യ ധർമ്മ നിരപേക്ഷ ലബ്ധ സത്താദി തദ്വിഷയ ദൃഷ്ടൃ ശ്രോതൃ മന്ത്ര വിജ്ഞാതൃ അർത്ഥത്വം ഭവിതുമർഹതി. ഞാനിത് വായിക്കുമ്പോ ഈ സംസ്കൃതത്തിൽ വായിക്കുന്നതോടെ ശ്രദ്ധിക്കും. സിനിമ കാണുന്ന പോലെ വായും പൊളിച്ചിരിക്കരുത്. പുസ്തകത്തിലൂടെ നോക്കിട്ട് എന്താ വായിക്കുന്നത്, ആ ശബ്ദം അക്ഷരം അതുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതാ. പിന്നീട് ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എടുത്ത് വായിക്കുമ്പോൾ സ്വപ്നം പോലെ ഒരു ഓർമ്മയെങ്കിലും വരും, സ്വപ്നം കണ്ടെന്ന് വരും. അതുകൊണ്ട് വായിക്കുമ്പോൾ അക്ഷരവും വാക്കുകളും കൂടെ നോക്കുന്നത് നല്ലതാ. ഇത് എനിക്ക് വായിച്ച് സൂചിക്കാൻ വേണ്ടി വായിക്കുന്നതെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് കൂടി വേണ്ടിയതാണ്. പലരും പുസ്തകത്തിലേക്ക് നോക്കാതെയില്ല, പലർക്ക് പുസ്തകം തന്നെ വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. പുസ്തകം തന്നെ നാട്ടുകാരൊക്കെ സംസ്കൃതമൊക്കെ പഠിക്കണമെന്നാണ് നമ്മുടെ ഒരു ഡിമാൻഡ്. നമുക്കിതൊന്നും സൗകര്യമില്ല, സമയമില്ല. അതുകൊണ്ട് സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ജോലി, സംസ്കൃതത്തെ ഉൾക്കൊള്ളുകയാണ്. അതിന് സമയം വേണ്ടേ? അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ അതിൽ നോക്കിയിരുന്നാൽ കൊണ്ട് എല്ലാവരും ഇങ്ങനെ സീരിയൽ കാണും പോലെ ഇരിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തംഭ കുട്ട്യ തൃണ കാഷ്ടാതിഗ്രഹാവയവാണ്. സ്തംഭം, തൂണ്, കുട്ട്യം, ഭിത്തി, തൃണം, മേയുന്ന പോലെയും മറ്റും, കാഷ്ടം, തടി, ഇതാണ് ഗ്രഹാവയവങ്ങൾ, വീടിന്റെ ഭാഗങ്ങൾ. ഭാഷകാരന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണമാണ് സംഘാത പരാർത്ഥത്വ സാംഖ്യകാരിക, അത് പറയുന്നുണ്ട്. സ്വത്മ ജന്മ ഉപചയ അപചയ വിനാശ നാമ ആകൃതി കാര്യ ധർമ്മനിരപേക്ഷ ലബ്ധസത്താദി. വീട്ടിനൊരു കുഴപ്പമുണ്ട്, അതിന്റെ സത്ത അല്ലെങ്കിൽ അതിന്റെ ഉണ്മ, പിന്നെ അതിന്റെ ജന്മം, അതിന്റെ സ്ഥിതി, അതിന്റെ വൃദ്ധി, അതിന്റെ അപചയം, നാശം, ഇതെല്ലാം കേവലം അതിന്റെ നിലനിൽപ്പിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അത് നിലനിൽക്കുന്നിടത്തോളം കാലം പറയാം വീടുണ്ട്, ഇതെല്ലാം കൂടി ചേർന്നാ പറയും വീടുണ്ടായി, സ്വാത്മജന്മം, അതിന് നല്ല മെയിൻ്റനൻസ് ഒക്കെ നടത്തിയാൽ പറയും ഉപജയം, അത് നന്നായിരിക്കുന്നു, അത് ശ്രദ്ധിക്കാതെ ചോർന്നു വലിച്ച് നശിച്ച പറയും അപജയം. കുറച്ചു കാലം കഴിഞ്ഞാൽ വിനാശം, അതിന് പേരിടുന്നു, വീട്ടിനു ഒരു പേരിടുന്നു. നാമം, ആകൃതി, അതിന് പ്രത്യേക വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള ആകൃതികൾ, ഇത്തരം കാര്യങ്ങൾ. ആ വീട്ടിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല. വീടിന്റെ സത്ത തുടങ്ങി വീടിന്റെ ജന്മനാശ ഉപചയ അപചയങ്ങൾ വൃദ്ധിക്ഷയങ്ങൾ നാശം വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ വീടിനെ മാത്രം ആശ്രയിക്കുന്നു. ആകൃതി, കാര്യധർമ്മം, ഇതെല്ലാം അതിന്റെ ധർമ്മങ്ങളാണ്. നിരപേക്ഷ ലബ്ധസത്താദി, ഇതിനൊന്നും ആശ്രയിക്കാതെ, ഈ വീട്ടിന്റെ സത്തയെ ആശ്രയിക്കാത്ത സത്തയുള്ള ഒരുവൻ വേറൊരാളുണ്ട്, വീട്ടിന്റെ ഉടമസ്ഥൻ, അതിൽ താമസിക്കുന്നവൻ. എന്നുവെച്ചാൽ വീട് നശിച്ചാൽ അവൻ നശിക്കുന്നില്ല, വീട് ഉണ്ടായപ്പോഴല്ല അവൻ ഉണ്ടായത്, വീട്ടിന് അപജയം വന്നപ്പോഴല്ല അവന്റെ ശരീരം നന്നായത്. വീടിന് നാശം വന്നപ്പോഴല്ല അവന്റെ ശരീരം നശിച്ചത്. ഉപജയവും അപജയവും വൃദ്ധിയും നാശം അനുസരിച്ചല്ല അവനിൽ മാറ്റങ്ങൾ സംഭവിച്ചത്, തിരിച്ചു സംഭവിക്കുന്നു. വീട് നശിച്ച അവൻ നന്നാവുകയോ വീട് നന്നായി അവൻ നശിക്കുകയോ ഒന്നും ചെയ്യുന്നു. വീടിന്റെ വിനാശം അവനെ ബാധിക്കുന്നു, വീടിന്റെ പേരും അവനെ ബാധിക്കുന്നില്ല, വീടിന്റെ ആകൃതിയും അവനെ ബാധിക്കുന്നില്ല. അതാണ് ഈ കാര്യധർമ്മ നിരപേക്ഷമായ സത്തയുള്ള ഒരുവൻ വീടിന് ഉടമസ്ഥനായിരിക്കുന്നു. തദ്വിഷയ ദൃഷ്ടി ശ്രോത്ര മന്ത്ര വിജ്ഞാതർത്ഥത്വം, വീടിനെ ദൃഷ്ടാവ്, ശ്രോതാവ്, മന്ദാവ്, വിജ്ഞാതാവ് എല്ലാം വേറൊരാളുണ്ട് വീട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിനെ അനുഭവിക്കുന്ന ഒരുവനുണ്ട്, ദൃഷ്ട്വാ മന്യാമഹേ. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പറയുന്നു എന്താണ്? തസംഘാതസ്യ ആ സംഘാത രൂപത്തിലുള്ള ആ വീട്, ആ വീടിനൊരു സ്വാമിയുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഇവിടെയും തഥാ പ്രാണാദ്യവയവാനാം തസംഘാതസ്യ സ്വാത്മജന്മ ഉപജയ അപജയ വിനാശ നാമ ആകൃതി കാര്യ ധർമ്മ നിരപേക്ഷ ലബ്ധസത്താദി തദ്വിഷയ ദൃഷ്ടി ശ്രോത്ര മന്ത്ര വിജ്ഞാതർത്ഥത്വം ഭവിതുമർഹതി. അതുകൊണ്ട് ഈ പ്രാണാദി അവയവങ്ങൾ എന്നുവെച്ചാൽ പ്രാണൻ, അതിനോട് ചേർന്ന് വരുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, തസംഘാതം, ഈ ശരീരം ഉൾപ്പെടെയുള്ള ഇതിനെല്ലാം ഇതിന് സംഭവിക്കുന്നുണ്ട്. വീടിന് സംഭവിച്ചതുപോലെ സ്വാത്മജന്മ ഉപജയം വൃദ്ധി അപചയം ക്ഷയം വിനാശം നാശം നാമം ആകൃതി തുടങ്ങിയ കാര്യം ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ധർമ്മനിർവേശനായി ലബ്ധസത്താദി ഒരുണ്മയുള്ള ഒരുവൻ അത് പറയുകയാണ്. ഉറങ്ങിക്കിടക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ പ്രാണൻ അതാണ് ആത്മാവെന്ന് ധരിച്ചാൽ അതിൻ്റെ നമ്മുടെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നു പ്രാണനാണ്, അതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം പ്രാണനുണ്ട്, ജീവൻ പോയി പ്രാണൻ പോയി എന്ന് പറയുന്നു മരണം. അപ്പോൾ ആ ശരീരത്തിൽ വിശേഷിച്ച് നിൽക്കുന്ന ഒന്ന് പ്രാണൻ, അതിനെയാണ് ആത്മാവെന്ന് പറയുന്നു. അല്ലാതെ അതിനപ്പുറം ഒരു ആത്മാവ് ഉണ്ടാകാൻ വഴിയില്ല, കാരണം ആ പ്രാണൻ പോയപ്പോൾ ശരീരം നശിച്ചല്ലോ. അപ്പോൾ പ്രാണനാകുന്ന ആത്മാവാണ് ആ ശരീരത്തിന് ജീവൻ കൊടുത്തത്. ഇങ്ങനെയെല്ലാം പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി പറയുന്നു. അതല്ല, ഇതിനെയൊന്നും ആശ്രയിക്കാതെ ഒരു സത്ത ഉണ്മയുണ്ട്. പ്രാണനെ ശരീരത്തെയൊന്നും ആശ്രയിക്കാത്തവരുണ്ട്. പ്രാണനാണെന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നു? തദ്വിഷയ ദൃഷ്ട ശ്രോതൃ മന്ത്ര വിജ്ഞാത്. അതുകൊണ്ടല്ലോ പ്രാണനാണോ ദൃഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവായും ഇരിക്കുന്നത്. ആത്മാവ് ആരാണെന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളോട് ചിന്തിക്കണം. ആരാണ് കാണുന്നവൻ, ആരാണ് കേൾക്കുന്നവൻ, ആരാണ് മനനം ചെയ്യുന്നവൻ, ആർക്കാണ് ഇതെല്ലാം ബോധ്യപ്പെടുന്നത്, അതും പ്രാണന് തന്നെ എന്ന് പറഞ്ഞാലോ അത് ശരിയാകത്തില്ല. കാരണം അതിനാണ് ഇവിടെ ഉറങ്ങിക്കിടക്കുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു, പക്ഷെ അവൻ ദുഷ്ടാവല്ല, ശ്രോതാവല്ല, മന്ദാവല്ല, വിജ്ഞാതാവല്ല. ഒരാളുണ്ട് പ്രാണനിൽ നിന്ന് വേറിട്ട്, കാരണം പ്രാണനവിടെ നിലനിന്നിട്ടും പ്രാണനിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സംഘാതമാണോ അതല്ലെന്നും പറഞ്ഞു, കാരണം സംഘാതം പരാർത്ഥമാണ്. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയും, എല്ലാവരും അല്ല ചിലരല്ല, ശരി പ്രാണനല്ല സംബന്ധിച്ച്, പക്ഷെ പ്രാണനും മനസ്സും ബുദ്ധിയും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് സാധാരണ പറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അറിയുന്നത്. ഇവിടെ പറയുന്ന കാണലും കേൾക്കലും മണക്കലും രുചിക്കലും എല്ലാം ഇതെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിന് ഭാഷകാരം നിഷേധിക്കുന്നു, അതൊരിക്കലും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? കൂടിച്ചേരൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നിനു വേണ്ടിയായിരിക്കും. കൂടിച്ചേർന്നു എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു, കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചാൽ അത് കൂടിച്ചേർന്നത് ആർക്ക് വേണ്ടി ആണ് കൂടെ അംഗീകരിക്കേണ്ടി വരും. അതിനാണ് പറഞ്ഞത് വീട് ഒരിക്കലും വീടിനു വേണ്ടി നിർമ്മിക്കപ്പെടുന്നില്ല. അതുപോലെ ഈ വീടും നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു വീടിനു വേണ്ടിയല്ല. ഒരാൾ അംഗീകരിച്ച് മതിയാവും, അല്ലെങ്കിൽ അത് യുക്തിക്കും അനുഭവത്തിനെല്ലാം വിരുദ്ധമായി വരും, അത് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ടിവിടെ ശ്രോതാവും മന്ദാവും വിജ്ഞാതവുമായി ഒന്നുണ്ട് ഭവിതമർഹതി. ഇക്കാര്യം നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്, എന്നാലും അതിനെ വ്യക്തമാക്കുകയാണ്. ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചത് പ്രാണനിലോ മനസ്സിലോ ഒന്നും എത്തി അവിടെ നിൽക്കാൻ പാടില്ല, അതിനപ്പുറം പോകണം. അതിനുവേണ്ടി ഇവിടെ യുക്തി പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് പലരും പറയുന്ന പോലെ ഈ സംഘാതം കൂടിച്ചേർന്നാണ് എന്ന് പറയാൻ സാധ്യമല്ല, കാരണം സംഘാത പരാർത്ഥത്വമാണ്, അത് പരാർത്ഥമായി കൂടിച്ചേർത്തും. എന്താ ലോക നീതിക്കും യുക്തിക്കും എല്ലാം വിരുദ്ധമായി ചിന്തിക്കാൻ കഴിയുമോ? അതും കഴിയില്ലല്ലോ. ദേവതാ ചേതനമുത്തി സമത്വ ഗുണഭാവ അനുഗമ അനുപഗമ ഇരിച്ച് പ്രാണസ്യ വിശിഷ്ട നാമപേർ ആമന്ത്രണ ദർശനാൽ ചേതനാവത്വം അഭിമുഖം ചേതനാവത്വിച്ച പാരാർത്ഥ്യപകമ സമത്വ അനുഭവന ഇരിച്ച് വീണ്ടും പറയുന്നു. എന്നാലും നിങ്ങൾ എന്തിന് പിന്നെ എല്ലാം അപ്പുറമുള്ള ഒരു ആത്മാവിലെത്തിച്ചേരുന്നു? സർവവും ചൈതന്യവത്താണ്, ഇവിടെ ജഡമായിട്ടൊന്നുമില്ല. ആകാശം കൂടാതെ ഒന്നിനിവിടെ നിലനിൽക്കാൻ കഴിയാത്തതുപോലെ സർവവും ആകാശമയമാണ്. ആകാശമില്ല എവിടെയെങ്കിലും നിലനിൽക്കാൻ പറ്റും. അതുപോലെ സർവവും ചൈതന്യമയമാണ്, സ്വീകരിക്കും. അതുകൊണ്ടിവിടെ പ്രാണദേവത, പ്രാണൻ ചൈതന്യവത്തായിരിക്കുന്നു. പ്രാണൻ തന്നെ പ്രാണ ഉപാധിയായ ചൈതന്യം എന്ന് വേണമെങ്കിലും പറയാം. അതിനെ ആത്മാവായി സ്വീകരിക്കുക, കാരണം അതാണല്ലോ അവിടെ ഉണർന്നിരിക്കുന്നത്. ഇനി ആ പ്രാണനെ നിഷേധിച്ച് പ്രാണ ഉപാധിയായ ചൈതന്യമല്ല അതിനും അപ്പുറമുള്ളതാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ്. പ്രത്യക്ഷമായി കാണുന്നതും അനുഭവിക്കുന്നതും യുക്തികൊണ്ട് മനസ്സിലാക്കാമെന്നുള്ളതിനും അംഗീകരിക്കുക. പൂർവപക്ഷി പറയാം ദേവതാ ചേതനാവത്തെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ആത്മാവ്. നിങ്ങൾ പറയുന്ന ആത്മാവ് ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഗുണഭാവാനുഗമാണ്. അപ്പൊ പിന്നെ അത് പരാർത്ഥമാണെന്ന് പറയേണ്ട കാര്യമില്ല, അതിൽ ദൗണത്വം പറയേണ്ട കാര്യമില്ല. ഇതി ചെയ്ത് പറയുന്നു പ്രാണസ്യ വിശിഷ്ടി ആമന്ത്രണ ദർശന. കാരണം ഇവിടെ പ്രാണനെയാണ് വിളിക്കുന്നത്. ബൃഹൻ, പാണ്ഡരവാസ, സോമ, രാജ എന്നല്ല, ചേതനവത്വ അഭിമത, അത് ചൈതന്യമുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ സംബോധനയും ചേതനാവത്വിച്ച പാരാർത്ഥ്യമ സമത്വാദനവും പറഞ്ഞു. പിന്നെ ഇതിനെ മറ്റൊന്നിനു വേണ്ടിയൊന്നും കരുതേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്ന ആത്മാവ് അതും ചൈതന്യമാണ്, ഇതും ചൈതന്യമാണ്, പിന്നെ ഇതെന്തിനു മറ്റൊന്നിനു വേണ്ടിയാകണം? പ്രാണൻ തന്നെ സർവം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, പ്രാണൻ തന്നെ സർവം. എന്നാ നിങ്ങൾ പറയുന്നത് ശരിയാണ്, സർവവും ചൈതന്യവത്താണ്, അതല്ലേ? പ്രാണന് ദേവതയുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട്, മനസ്സിന് ദേവതയുണ്ട്, കൈക്കും കാലിനും എല്ലാം ദേവതയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അടുത്ത്? സൂര്യനും ചന്ദ്രനും ഒക്കെ ദേവതയുണ്ട്. കല്ലിനും മണ്ണിനും ഒക്കെ ദേവതയുണ്ടെന്നാ പറയുന്നത്. എന്താ എന്റെ താല്പര്യം? എല്ലാത്തിനും ചൈതന്യമുണ്ട്, സർവവും ചൈതന്യവത്താണ്. ഒന്നിനെയും ജഡം എന്ന് നമ്മൾ കരുതുന്നതിനെ പോലെയും ജഡമെന്ന് ചൈതന്യത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. ഇത് ജഡമാണെന്ന് കരുതി ചൈതന്യത്തിൽ നിന്ന് എങ്ങോട്ട് മാറ്റും? ആകാശത്തിൽ നിന്ന് ഈ പുസ്തകത്തെ എവിടെ എടുത്തു മാറ്റും? കാരണം മാറ്റുന്നിടം മാറ്റേണ്ടിടം എല്ലാം ആകാശമാണ്. അതുകൊണ്ട് ചൈതന്യ ശൂന്യമായ ഒന്നും ഇവിടെ ഇല്ല, ജഡമായ ഒന്നില്ല. അതുകൊണ്ട് അംഗീകരിക്കുക സർവവും ചൈതന്യവത്താണ്. എന്നാൽ ഇവിടെ എന്താണ് ആത്മാവായി എന്തിനെ വെളിപ്പെടുത്താൻ? അല്ലെങ്കിൽ ആത്മാവിന്റെ ഏതൊരു സ്വഭാവത്തെയാണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ആത്മാവിന്റെ ആ നിർവിശേഷമായ രൂപത്തെ. അതിനാ സുഷുപ്തി പോയി നേരത്തെ പറഞ്ഞു, അത് ജാഗ്രതയിലും സ്വപ്നത്തിലും ഒന്നും സാധിക്കില്ല, കാരണം അത് സവിശേഷമായി പോയി. നിർവിശേഷത്തെ ഒന്ന് ഗ്രഹിക്കണ്ടേ? എന്ന് പറയും ആത്മാവിനെയും അനാത്മാവിനെയും ഒന്ന് വേർതിരിക്കണമെന്ന് പറയും. പാലും വെള്ളവും വേർതിരിക്കണമെന്ന് പറഞ്ഞാൽ രണ്ടും വേണ്ടേ? രണ്ടിനെയും തിരിച്ചറിഞ്ഞാലല്ലേ തിരിച്ചറിയുന്ന ഹംസമല്ലേ എന്നെ വേർതിരിക്കുന്നു. അല്ല, ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിക്കണമെങ്കിൽ അനാത്മാവിനെ തിരിച്ചറിയണം, ആത്മാവിനെയും തിരിച്ചറിയണം. ജാഗ്രത സ്വപ്നങ്ങളിൽ ആത്മാവ് അനാത്മാവ് എന്ന് വേർതിരിയാൻ കഴിയാത്ത രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അത് വേർതിരിയുന്ന ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, സുഷുപ്തി. അതെല്ലായിടത്തും ഉണ്ടെങ്കിലും പറഞ്ഞല്ലേ, ഇവിടെ ചൈതന്യം ജഡം എന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ സർവവും ചൈതന്യമയമാണ്, സർവവും ചൈതന്യവത്താണെങ്കിലും ഇവിടെ ഇങ്ങനൊരു ജോലി അവശേഷിക്കുന്നു, ആത്മാനാത്മവിവേകം. അതിനീ ചൈതന്യം എന്താണ് തിരിച്ചറിയണം. അതെന്താണ്? നിർവിശേഷമാണ്. ഇവിടെ പറയുന്നത് നിരുപാധികസ്യ കേവലസ്യ വിധിജ്ഞാപൈഷിതത്വ. ഇവിടെ അജ്ഞാത ശത്രു ഗാർഗ്യനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആത്മാവിന്റെ ആ നിരുപാധികമായ നിർവിശേഷമായ വെറുതെ ഇങ്ങനെ ആത്മാവ് ആത്മാവ് എന്ന് പറഞ്ഞ് വാച പഠിക്കുകയല്ല. അത് പറയാമല്ലോ, പറയുന്നവനും ബോധ്യം വരത്തില്ല, കേൾക്കുന്നവനും ബോധ്യം വരത്തില്ല. ആത്മാവെന്നുള്ള ശബ്ദം ആവർത്തിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അത് വ്യക്തമായി പ്രായോഗികമായി വേർതിരിച്ച് കാട്ടിക്കൊടുക്കണം. അങ്ങനെ ഒന്നുണ്ട് നിർവിശേഷമായി, അത് നിരുപാധികമാണ്. അതിന് കേവലമാണ്, ഏകമാണ്. അതിന് ഈ ഒരു സ്ഥാനമല്ല വേറെ ഏതാ ഉള്ളത്? നിരുപാധികമായ ആത്മാവിനെ കാണിക്കാൻ. അതിന് വിജിജ്ഞാപിഷിതത്വ, അതിനെ വിശേഷമായി ജ്ഞാപിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ആണ് ഇവിടെ സുഷുപ്ത പുരുഷനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതെപ്പോഴും ധരിക്കേണ്ട കാര്യമാണ്. ആത്മാവിന്റെ നിർവിശേഷമായ ആ സ്വരൂപം, അതിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സുഷുപ്തിയെ ഇവിടെ വർണ്ണിക്കുന്നത്. എന്തിനു മനസ്സിലാക്കണം? കാരണം ആത്മാവിനെ എങ്ങനെ ധരിക്കണം? അത് പ്രപഞ്ചശൂന്യമാണ്, അവിദ്യാശൂന്യമാണ്, മായാശൂന്യമാണ്, അത് പൂർണ്ണമാണ്. ഇത്തരത്തിൽ അതിനെ ധരിക്കുന്നതിന് സുഷുതിയല്ലാതെ വേറെ വഴിയില്ല. അവിടെ അദ്വൈതശൂന്യമായിരിക്കുന്നു, നിരുപാധികമായിരിക്കുന്നു എന്നാണ്. ഇവിടെ എന്തുകൊണ്ടത് ബോധിക്കുന്നില്ല? ഇവിടെ നിങ്ങൾ നോക്കുന്ന പറയുന്നു ആത്മാവ് അനാത്മാവ് എന്നാവർത്തിച്ചാലും ആത്മാവ് അനാത്മാവ് എന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? പറയുന്നു ക്രിയാകാരക ഫലാത്മകത ഹ്യാത്മനോ നാമരൂപാപി ഉപാധി ജനിത അവിദ്യ അധ്യാരോപിത. ഇവിടെ അവിദ്യ അധ്യാരോപിതമാണ് സർവവും, സർവവും അവിദ്യ കൽപ്പിതമാണ്. ഇവിടെ പറയാം നമുക്ക് വേർതിരിയുന്നില്ല. വേർതിരിയുന്ന ഒരു ആത്മാവിനെ കുറിച്ചൊരു ബോധം ഉണ്ടാകത്തില്ല. അതാണ് ഇവിടുത്തെ തകരാറ്. ക്രിയാകാരക ഫലാത്മകത ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞൊരു അവിയല് പരുവത്തിലാണ് ഇവിടെ കിടക്കുന്നു. ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് നിഷ്ക്രിയം ആണ് ആത്മാവ് പറയുന്നത്. എന്താ നിഷ്ക്രിയമായ ആത്മാവിനെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ക്രിയാശ്രയമായിട്ടാണ്, തന്റെ മനസ്സും ബുദ്ധിയും ശരീരവും ഇന്ദ്രിയവും എല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാ താൻ നിഷ്ക്രിയനായിരിക്കുന്നത്? തന്നെ കുറിച്ചല്ലേ പറയുന്നത്? അത് അനുഭവത്തിലുണ്ടോ? സുഷുപ്തിയിൽ അതുണ്ട്, നിഷ്ക്രിയമാണ്. അതിവിടെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നു അത് നിഷ്ക്രിയം തന്നെയായിരുന്നു. അവിടെ ഇതെന്തെങ്കിലും പ്രവർത്തിച്ചില്ല. അവിടെ ഈ ബോധം സ്ഫുരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക വാചിക വ്യാപാരങ്ങൾ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സംഭവിച്ചില്ല. ക്രിയാശ്രയത്വം എന്ന് പറയുന്നത് ഇവിടെ വിട്ടുമാറാതെ നിൽക്കുന്നു. അവനെ നിർവിശേഷത എങ്ങനെ മനസ്സിലാക്കും? അദ്വൈതി എങ്ങനെയാ അതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരാള്? അതുപോലെ കാരകത്വം പറയും, താൻ അകർത്താവാണ്, ഒന്നും ചെയ്യുന്നില്ല. ഈ പറച്ചിൽ തന്നെ ഒരു ചെയ്യലാണ്. വാക് കർമ്മം അല്ലേ അത്? ഞാൻ അകർത്താവാണെന്ന് പറയുന്നത് അതൊരു വാക്കുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പറയുന്നു, പ്രവർത്തിക്കുന്നില്ലെന്ന്. വ്യാഘാതമല്ലേ? പരസ്പര വിരുദ്ധമായ കാര്യമല്ലേ? പിന്നെ ഞാൻ അകർത്താവാണെന്ന് ഇവിടെ പറയാൻ കഴിയുമോ? സുഷുപ്തിയിലെ പറയാൻ കഴിയും, അവിടെ പറയാം. അവിടെ ഞാനൊന്നും ശബ്ദിച്ചില്ല, അവിടെ എന്റെ നാക്ക് പൊങ്ങിയില്ല എന്ന് പറയാം. നാക്ക് പൊങ്ങിയാൽ അത് സ്വപ്നമല്ലെങ്കിൽ ജാഗ്രത. ഇത് ഇവിടെ എല്ലാ പേരും എങ്ങനെ മനസ്സിലാക്കുന്നത്? ഈ പറയുന്ന ആത്മസ്വരൂപത്തെ ഫലാത്മകത പറയുന്നു. ഞാൻ ഭോക്താവല്ല, വെറുതെ നാക്കില്ലാത്ത എല്ലുകൊണ്ട് പറയാം ഞാൻ ഭോക്താവല്ല. എന്തിനാ ഈ ഭോക്താവല്ല ഭോക്താവല്ല എന്നും പറയുന്നത്? ഈ പറയുന്ന ഒരു സുഖമാണ്, ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടാ പറയുന്നത്, ഭോക്താവായിരുന്നുകൊണ്ടാ പറയുന്നത്, അല്ലാതെ ആരെങ്കിലും പറയാറുണ്ടോ? അപ്പൊ ഫലാത്മകത്വം, ക്രിയാശ്രയത്വം, കർത്തൃത്വം, ഭോക്തൃത്വം, ഇതെല്ലാം ജാഗ്രതയിൽ ഇങ്ങനെ പറയാം, ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട്. എന്നല്ലാതെ ജാഗ്രതയിൽ ഇതിനെ ഗ്രഹിക്കാൻ സുഷുപ്തിയുടെ സഹായമില്ലാതെ സാധ്യമല്ല. സുഷുപ്തിയുടെ സഹായത്തോടുകൂടി ജാഗ്രത ഗ്രഹിക്കാൻ പറ്റും. സ്വപ്നത്തിൽ പറ്റും? ഇല്ല. അതിന് സ്വപ്നത്തിൽ പോയി നോക്കണം അവിടെ നടക്കുമെന്ന്. ഇതുവരെ നടന്നിട്ടില്ല, ഇനിയും നടക്കാൻ ചാൻസ്. ജാഗ്രത നടക്കാത്തതാണ് സ്വപ്നത്തിൽ നടക്കുന്നത്. ഇതിനെല്ലാം എന്ത് വേണം? നിരുപാധികമായ കേവലമായ ആ തത്വത്തെ ഗ്രഹിച്ചേ പറ്റൂ. അതെവിടെ? സുഷുപ്തിയിൽ മാത്രം. അത് നിരുപാധികമായി തന്നെ ഇപ്പോഴും ജാഗ്രതത്തിലും സ്വപ്നത്തിലും അത് തന്നെ. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇവിടെയെങ്ങും അതിന് അതിന്റെ നിരുപാധികതയെ വേർതിരിക്കാൻ കഴിയുന്നില്ല. ഈ കൂടി കലർപ്പിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് ജാഗ്രത തന്നെ. പക്ഷെ ചെയ്യണമെങ്കിൽ ആ നിരുപാധികതയെ ബോധ്യപ്പെടുന്ന ഒരു ഇടം തന്റെ അനുഭവത്തിൽ കടന്നു വരണം. അപ്പോൾ മനസ്സിലാവും, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് താൻ കടന്നു വന്നത്. എവിടെ? ഈ ജാഗ്രതത്തിലേക്ക്. അങ്ങനെ ഇവിടെ പറയുന്ന നിരുപാധികമായ നിർവിശേഷമായ ഒരിടത്തിൽ നിന്നാണ് വന്നത്. എന്താ അതിന് ഉറപ്പ്? കാരണം അവിടെ ഇതൊന്നും ഇല്ലായിരുന്നു, അതിന് ഉറപ്പ്. വേറെ ഉറപ്പൊന്നുമില്ല. ഈ ഒരു കോലാഹലങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ക്രിയാകാരക ഫലാത്മകത ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ആത്മനോ തനിക്ക് എല്ലാം തന്നെ കുറിച്ചാണ് പറയുന്നത്. നാമരൂപ ഉപാധി ജനത, ഇവിടെ നാമരൂപ നാമങ്ങളും ആകൃതികളും ഈ കാണുന്നതെല്ലാം തന്നെ, ഈ അനുഭവിക്കുന്നതെല്ലാം തന്നെ, തന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും തൊട്ട് ഈ പ്രപഞ്ചം. നേരത്തെ ഗാർഗിൻ പറഞ്ഞ സൂര്യനും ചന്ദ്രനും എല്ലാം ഇതെല്ലാം അവിദ്യ അധ്യാരോപിത. ഈ പറയുന്ന നിർവിശേഷമായ ആ സ്വരൂപത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട്, അതിനെ ഗ്രഹിക്കാതിരിക്കുന്നതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അതിന്റെ ആ നഷ്ടം, അവിടെ നിന്ന് വിട്ടുപോയല്ലോ, അതിനെ അറിയാതിരുന്നു. അതുകൊണ്ട് അധ്യാരോപിത ഇതെല്ലാം കൽപ്പിക്കുന്നു. ഇവിടെ ഇവിടെ എന്തറിഞ്ഞാലും ഈ കൽപ്പനയിലൂടെ അറിയാൻ പറ്റും. കാരണം ഈ കൽപ്പനയ്ക്ക് ആധാരമായി വന്ന ആ വിദ്യ ആ സ്വരൂപത്തെ അറിയാതിരിക്കൽ, അതാണ് അതിനങ്ങനെ പറയാൻ പറ്റും. അവിദ്യ അതിനെ അറിയാതിരിക്കുക എന്ന് പറയാൻ പറ്റും. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധശൂന്യത, ബോധമില്ലായ്മ, ആ ബോധമില്ലായ്മയെ തുടർന്നുണ്ടായതാണ് അധ്യാരോപിത എന്ന് പറയുന്നത്. അതിന് പ്രസിദ്ധമായ ദൃഷ്ടാന്തം അതാണ്. കാനൽ ജലം, അത് പ്രകാശമാണെന്നുള്ള ബോധമില്ലായ്മ, ആ ബോധം മതി സർവ പ്രശ്നങ്ങൾക്ക് സമാധാനം. പക്ഷെ ആ ബോധമില്ലായ്മ കൊണ്ട് ഉടനെ അത് ജലമാണെന്ന് ധരിക്കുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, പലത് സംഭവിക്കുന്നു. മൃഗങ്ങൾ ചത്തു വീഴുന്നു, വെള്ളം കിട്ടാതെ. അവനെ പിന്തുടർന്നു മരുമരീചിയെ പിന്തുടർന്നു, മൃഗതൃഷ്ണികയെ പിന്തുടർന്നു, മാനുകൾ മരിച്ചു വീഴുന്നു എന്നാണ് പറയുന്നു. അതുപോലെ ഈ ജീവനെ സംബന്ധിച്ച് സംസാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് എന്നർത്ഥം. അതിന്റെ അടുത്ത് സുഷുപ്തിയിൽ അതിനെ അറിഞ്ഞുകൊണ്ടിരുന്നു, ജാഗ്രതയിൽ വന്നപ്പോൾ ആ അറിവ് നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല. സുഷുപ്തിയിൽ അത് കേവലമായി തന്നെ ഇരുന്നു, നിരുപാധികമായിരുന്നു. ആ നിരുപാധികമായ രൂപത്തെക്കുറിച്ച് ജാഗ്രത്തിൽ അറിവില്ല, അതാ പ്രശ്നം. ഒരുവൻ ഇത് പ്രകാശമാണെന്ന് അറിയുന്നു, വേറൊരുവൻ അതിനെ അറിയുന്നില്ല, മറിച്ച് ജലമാണെന്ന് ധരിക്കുന്നു. രണ്ടുപേരിലും വരുന്ന വ്യത്യാസം പോലെ ഒരുവൻ അജ്ഞനായിരിക്കുമ്പോൾ മറ്റൊരുവൻ ജ്ഞാനിയായിരിക്കുന്നു. ഇവിടെ ആ അവസ്ഥയിൽ തന്നെ ഒരുവൻ പ്രകാശത്തെ കണ്ടിട്ട് അത് പ്രകാശമാണെന്ന് അറിയുന്ന ആ സമയത്ത് വേറൊരുവൻ ആ പ്രകാശത്തെ കണ്ടിട്ട് ജലമാണെന്ന് ധരിക്കുന്നു. ഒരേ അവസ്ഥയിൽ രണ്ടുപേരും ഒരേ ജാഗ്രതയിലാണ്, ഒരു വ്യത്യാസമില്ല. ഒരാൾ സമാധിയിലൊന്നുമല്ല, സുഷുപ്തിയിലുമല്ല, രണ്ടുപേരും ഒരേ ജാഗ്രതയിൽ തന്നെ. ആ ജാഗ്രതയിൽ തന്നെ ഒരാൾ അറിയുന്നത് എന്താണോ, ഇതാണ് ഇതിന്റെ പരമാർത്ഥം, ഇത് കേവലം പ്രകാശമാണ്. മറ്റൊരുവൻ അറിയുന്നു ഇത് ജലമാണ്. ഒരാൾ മറ്റൊരാളെ തിരുത്തുന്നു, എവിടെ? ആ ജാഗ്രതയിൽ തന്നെയാണ്. അതിനുവേണ്ടി ഉറങ്ങാൻ പോകുന്നു ഇല്ല, അതിനുവേണ്ടി സമാധി പോകുന്നു ഇല്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആ സുഷുപ്തിയിലെ നിർവിശേഷമായ സ്വരൂപമാണ് താൻ എന്നിവിടെ ബോധിപ്പിക്കുന്നു. അതാണ് വി ജിജ്ഞാപൈഷിതത്വ വിജാഗ്രത. ഈ അധ്യാരൂപം മാറുന്നു, മറിച്ച് താൻ അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഈ ജാഗ്രതത്തിലെ ഈ അധ്യാരൂപത്തെ ഈ ജാഗ്രതത്തിലെ ബോധം കൊണ്ട് മാറ്റുന്നു. അത് മാറാതിരിക്കുന്നിടത്തോളം കാലം എന്താണ്? നാമരൂപ ഉപാധി ജനിത അവിദ്യ അധ്യാരൂപിത ക്രിയാകാരക ഫലാത്മകത. ഇവിടെ പറയുന്ന ഈ ക്രിയാശ്രയത്വം, കർത്തൃത്വം, ഭോക്തൃത്വം എല്ലാം ഇതിങ്ങനെ തുടരുന്നു. അതിനെയാണ് പറയുന്നത് എന്ത്? തന്നിമിത്ത ലോകസ്യ ക്രിയാകാരക ഫല അഭിമാന ലക്ഷണ സംസാര. തന്നിമിത്തമായിട്ടാണ് എന്താണ് ആ അറിവില്ലായ്മ കൊണ്ട് എന്നർത്ഥം. ലോകസ്യ ജീവന്മാർക്ക് ക്രിയാകാരക ഫല അഭിമാന ലക്ഷണ സംസാരം, ക്രിയാകാരക ഫല അഭിമാന രൂപത്തിലുള്ള ഈ സംസാരം, അതിന്റെ ക്രിയാകാരക അഭിമാന ലക്ഷണം എന്ന സ്വരൂപം എന്നും പറഞ്ഞ ക്രിയ എന്ന ക്രിയാശ്രയത്വം, കാരകത്വം കർത്തൃത്വാദികൾ, ഫലം ഭോക്തൃത്വാദി, ഈ രൂപത്തിലുള്ള ഈ സംസാരം തന്നിമിത്തമാണ്. തന്റെ ആ നിർവിശേഷമായ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട്, തന്റെ സ്വരൂപം നിർവിശേഷമാണ് എന്ന് ബോധ്യപ്പെട്ടവന് അവൻ പിന്നെ സംസാരം എവിടെ? അവൻ തന്നിൽ അതില്ലെന്നറിയും. സംസാരം തന്നിൽ കൽപ്പിതമാണെന്നറിയുന്നു. അതിനാ തന്റെ നിർവിശേഷമായ രൂപം ഇന്നതാണ് എന്ന് സുഷുതിയെ ചിന്തിച്ച് മനസ്സിലാക്കണമെന്നാണ് അജാതശത്രു പറയുന്നത്. സ നിരുപാധികാത്മസ്വരൂപ വിദ്യ നിവർത്തയിതവ്യ ഇതി തസ്വരൂപ വിജ്ഞാപ ഇഷയ ഉപനിഷത് ആരംഭ. സ ആ സംസാരം നിരുപാധികാത്മസ്വരൂപ വിദ്യ, നിരുപാധികാത്മസ്വരൂപ, അതെവിടെയാണുള്ളത്? ഇതുവരെ പറഞ്ഞെന്ന് മനസ്സിലാക്കിയ എന്താണ് നിരുപാധികമായ ആത്മസ്വരൂപം? ഇവിടെ ചൂണ്ടിക്കാണിച്ച സുഷുപ്തിയിലെ അസ്വരൂപം. അതിനെക്കുറിച്ചുള്ള വിദ്യ, ജ്ഞാനം അതെവിടെ? ഈ ജാഗ്രതത്തിൽ നിവർത്തയിതവ്യ. അങ്ങനെ സംസാരത്തെ നിവർത്തിപ്പിക്കണം. തന്റെ ആ നിർവിശേഷമായ സ്വരൂപത്തെക്കുറിച്ച് ധരിച്ച് അതിനുള്ളൊരു ഉപായമായിട്ട് ഇവിടെ സുഷുതി എടുത്തു. പലതരത്തിലും പറയുന്നു, ഇവിടെ സുഷുതി എടുത്തുകൊണ്ട് പറയുന്നു. ഇതി തസ്വരൂപ വിജിജ്ഞാപേക്ഷയ, ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉപനിഷത്ത് ആരംഭം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്തിന്റെ സംരംഭം, പ്രവൃത്തി, ഈ കഥയെല്ലാം പറയുന്നതും, ഒരു അജാതശത്രുവിനെയും ഒരു ഗാർഗിനെയൊക്കെ സൃഷ്ടിച്ചതും, അവിടെ നിന്ന് അവരെ ജാഗ്രതത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് കൊണ്ടുപോയതും, സുഷുപ്തിയെ ചൂണ്ടിക്കാണിച്ചുള്ള ഈ ചർച്ചയും, ഇതെല്ലാം ഉപനിഷത്തിന്റെ യത്നമായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം എന്താണ്? ആ നിർവിശേഷമായ സ്വരൂപത്തെ ജാഗ്രതത്തിൽ ബോധിച്ച് താൻ സംസാര വിനർമുക്തനാണ്, സംസാരരഹിതനാണ് എന്ന് സ്വയം ഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്ന് ഉപനിഷത്ത് വളരെ സ്പഷ്ടമായും വളരെ സരളമായും പറഞ്ഞിരിക്കുകയാണ്. ഇതിലും ലളിതമായി അനായാസമായി ആത്മവിദ്യയെ പ്രകാശിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതാണ് ഉപനിഷത്ത് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ശാന്തി ശാന്തി ശാന്തി.